പാലി തികപ്പട്ടാനം പച്ചയനിദാനം പച്ചയ ഉദ്ദേശു ഹേതുപജ്ജയോ ആരംഭണപജ്ജയോ അധിപതിപജ്ജയോ അനന്തരപജ്ജയോ സമനന്തരപജ്ജയോ സഹജാതപജ്ജയോ അന്യമന്യപജ്ജയോ നിശ്ചയപജ്ജയോ ഉപനിശ്ചയപജ്ജയോ പുരേജാതപജ്ജയോ പജ്ജാജാതപജ്ജയോ ആസേവനപജ്ജയോ കമ്മപജ്ജയോ വിഭാഗപജ്ജയോ ആഹാരപജ്ജയോ ഇന്ദ്രിയപജ്ജയോ ജ്ഞാനപജ്ജയോ മഗ്ഗപജ്ജയോ സംഭയുദ്ധപജ്ജയോ ബിബ്ബയുദ്ധപജ്ജയോ അദ്ധിപജ്ജയോ നദ്ധിപജ്ജയോ വിഗതപജ്ജയോ ഐവിഗതപജ്ജയോത്തി പജ്ജയനിദ്ദേശു ഹേതുപജ്ജയോതി ഹേതു ഹേതു സംഭയുദ്ധഗാനങ് ധമ്മാനങ് തം സമുദ്ധാനാനഞ്ചരൂപാനങ് ഹേതുപജ്ജയേന പജ്ജയോ ആരമ്മണ് ഭജയുതി രൂപായതനങ് ജഗുവിഞ്ഞാന് ധാതുയാതൻ സംഭയുത്ത കാനഞ്ച ധമ്മാനങ്ങാരമ്മണ ഭജയൈന ഭജയു സദ്ദായതനങ് സൂത വിഞ്ഞാന് ധാതുയാതൻ സംഭയുത്ത കാനഞ്ച ധമ്മാനൻ ആരമ്മണ ഭജയൈന ഭജയു ഗന്ധായതനം ഘാന വിഞ്ഞാന് ധാതുയാതൻ സംഭയുത്ത കാനഞ്ച ധമ്മാനങ്ങാരമ്മണ ഭജയൈന ഭജയു രസായതനങ് ജിഹ്വാ വിഞ്ഞാന് ധാതുയ തൻസംഭയുദ്ധകാനഞ്ച ധമ്മാനങ്ങാരമ്മണ ഭജയൈന ഭജയു സ്ഫുടബ്ബായതനം കായ വിഞ്ഞാന് ധാതുയ തൻസംഭയുദ്ധകാനഞ്ച ധമ്മാനൻ ആരമ്മണ ഭജയൈന ഭജയു രൂപായതനം സദ്ദായതനം ഗന്ധായതനം രസായതനം സ്ഫുടബ്ബായതനം മനോധാതുയാതൻസംഭയുത്തകാനഞ്ച ധമ്മാനൻ ആരമ്മണ ഭജയേന ഭജയു സബ്ബേ ധമ്മാ മനോ വിഞ്ഞാന ധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം ആരമ്മണ ഭജയേന ഭജയു യങ് യങ് ധമ്മങ് ആരഭ യേ യേ ധമ്മായുപ്പജ്ജന്തി ചിത്തചേതസിക ധമ്മ തേ തേ ധമ്മ തേജം തേജം ധമ്മാനങ്ങാരമ്മണ ഭജയേന ഭജയു അധിപതി ഭജയുതി ഛന്ദാധിപതി ഛന്ദസംഭയുത്തകാനങ് ധമ്മാനങ് തൻസമുത്ഥാനാനഞ്ച രൂപാനങ് അധിപതി ഭജയേന ഭജയു വിരിയാധിപതി ബിരിയസംഭയുത്തകാനങ് ധമ്മാനങ് തൻസമുത്ഥാനാനഞ്ച രൂപാനങ് അധിപതി ഭജയേന ഭജയു ചിത്താധിപതി ചിത്തസംഭയുത്തകാനങ് ധമ്മാനങ് തൻസമുത്ഥാനാനഞ്ച രൂപാനങ് അധിപതി ഭജയേന ഭജയു ഭീമൻസാധിപതി ഭീമൻസസംഭയുത്തകാനങ് ധമ്മാനങ് തൻസമുത്ഥാനാനഞ്ച രൂപാനങ് അധിപതി ഭജയേന ഭജയു യങ് യങ് ധമ്മങ്കരും കത്വാ യേ യേ ധമ്മായുപ്പജ്ജന്തി ചിത്തചേതസിക ധമ്മ തേ തേ ധമ്മ തേസം തേസം ധമ്മാനം അധിപതി ഭജയേന ഭജയു അനന്തര ഭജയുതി ചക്കു വിഞ്ഞാന ധാതു തൻസംഭയുത്തകാച ധമ്മാ മനോധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു മനോധാതു തൻസംഭയുത്തകാച ധമ്മാ മനോ വിഞ്ഞാന ധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു സൂത വിഞ്ഞാന ധാതു തൻസംഭയുത്തകാച ധമ്മാ മനോധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു മനോധാതു തൻസംഭയുത്തകാച ധമ്മ മനോ വിഞ്ഞാന ധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു ഗാന വിഞ്ഞാന ധാതു തൻസംഭയുത്തകാച ധമ്മാ മനോധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു മനോധാതു തൻസംഭയുത്തകാച ധമ്മാ മനോ വിഞ്ഞാന ധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു ജിഹ്വാ വിഞ്ഞാന ധാതു തൻസംഭയുത്തകാച ധമ്മ മനോധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു മനോധാതു തൻസംഭയുത്തകാച ധമ്മ മനോ വിഞ്ഞാന ധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു കായ വിഞ്ഞാന ധാതു തൻസംഭയുത്തകാച ധമ്മ മനോധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു മനോധാതു തൻസംഭയുത്തകാച ധമ്മ മനോ വിഞ്ഞാന ധാതുയ തൻസംഭയുത്തകാനഞ്ച ധമ്മാനം അനന്തര ഭജയേന ഭജയു പുരിമാ പുരിമാ കുശലാ ധമ്മ പജ്യമാനങ് പജ്യമാനങ് കുശലാനങ് ധമ്മാനങ് അനന്തര ഭജയേന ഭജയു പുരിമാ പുരിമാ കുശലാ ധമ്മ പജ്യമാനങ് പജ്യമാനങ് വ്യാഗതാനങ് ധമ്മാനങ് അനന്തര ഭജയേന ഭജയു പുരിമാ പുരിമാ ഏ കുശലാ ധമ്മ പജ്യമാനങ് പജ്യമാനങ് ഏ കുശലാനങ് ധമ്മാനങ് അനന്തര ഭജയേന ഭജയു പുരിമാകുശലധമ്മ പജ്യമാനങ് പജ്യമാനങ്ങ്യാഗതാനങ് ധമ്മാനങ് അനന്തരപച്ചയന പച്ചയു പുരിമാരിമാഗതധമ്മ പജ്യമാനങ് പജ്യമാനങ്ങ്യാഗതാനങ് ധമ്മാനങ് അനന്തരപജ്ജയന പജ്ജയു പുരിമാരിമാഗതധമ്മ പജ്യമാനങ് പജ്യമാനങ്ങ്കുശലാനങ് ധമ്മാനങ് അനന്തരപജ്ജയന പജ്ജയു പുരിമാരിമാഗതധമ്മ പജ്യമാനങ് പജ്യമാനങ്ങ്യാകുശലാനങ് ധമ്മാനങ് അനന്തരപജ്ജയന പജ്ജയു യേസംഗ ധമ്മാനങ്ങയനന്തര യേ ധമ്മായു പജ്ജന്തി ചിത്തചേതസികധമ്മ തേ ധമ്മ തേസംഗ ധമ്മാനങ് അനന്തരപജ്ജയന പജ്ജയു സമനന്തരപജ്ജയൂതി ചഗ്ഗുവിജ്ഞാനധാതുതം സംപയുക്തകാച ധമ്മ മനോധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനങ് സമനന്തരപജ്ജയന പജ്ജയു മനോധാതുതം സംപയുക്തകാച ധമ്മ മനോവിജ്ഞാനധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു സോതവിജ്ഞാനധാതുതം സംപയുക്തകാച ധമ്മ മനോവിജ്ഞാനധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു മനോധാതുതം സംപയുക്തകാച ധമ്മ മനോവിജ്ഞാനധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു ഘാണവിജ്ഞാനധാതുതം സംപയുക്തകാച ധമ്മ മനോധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു മനോധാതുതം സംപയുക്തകാച ധമ്മ മനോവിജ്ഞാനധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു ജിഹ്വാവിജ്ഞാനധാതുതം സംപയുക്തകാച ധമ്മ മനോധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു മനോധാതുതം സംപയുക്തകാച ധമ്മ മനോവിജ്ഞാനധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു കായവിജ്ഞാനധാതുതം സംപയുക്തകാച ധമ്മ മനോധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു മനോധാതുതം സംപയുക്തകാച ധമ്മ മനോവിജ്ഞാനധാതുയാതം സംപയുക്തകാനഞ്ച ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാകുശലധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്കുശലാനങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാകുശലധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്യാഗതാനങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാകുശലധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്യാകുശലാനങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാകുശലധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്യാഗതാനങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാരിമാഗതധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്യാഗതാനങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാരിമാഗതധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്കുശലാനങ്ങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു പുരിമാരിമാഗതധമ്മ പജ്യമാനങ്ങ് പജ്യമാനങ്ങ്യാകുശലാനങ്ങ് ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു യേസംഗ ധമ്മാനങ്ങ സമനന്തര യേ ധമ്മായു പജ്ജന്തി ചിത്തചേതസികധമ്മ തേ ധമ്മ തേസംഗ ധമ്മാനം സമനന്തരപജ്ജയന പജ്ജയു സഹജാതപജ്ജയൂതി ചത്താരോ ഖന്ദായരൂപിനോ അന്യമന്യം സഹജാതപജ്ജയന പജ്ജയു ചത്താരോ മഹാഭൂത അന്യമന്യം സഹജാതപജ്ജയന പജ്ജയു ഊക്കണേ നാമരൂപം അന്യമന്യം സഹജാതപജ്ജയന പജ്ജയു ചിത്തചേതസികധമ്മ ചിത്തസമുത്ഥാനാനങ്ങ രൂപാനം సహజాత పచ్చయైన పచ్చయు మహాభూత ఉపాదారూపాన్ సహజాత పచ్చయైన పచ్చయు రూపేణో ధమ్మా ఏరూపేణం ధమ్మానం కించికాలే సహజాత పచ్చయైన పచ్చయు కించికాలే న సహజాత పచ్చయైన పచ్చయు అన్యమన్య పచ్చయోతి చత్తారో ఖందా ఏరూపిను అన్యమన్య పచ్చయైన పచ్చయు చత్తారో మహాభూత అన్యమన్య పచ్చయైన పచ్చయు ఓకంతిక్షణే నామరూపం అన్యమన్య పచ్చయైన పచ్చయు నిశ్చయ పచ్చయోతి చత్తారో ఖందా ఏరూపిను అన్యమన్య నిశ్చయ పచ్చయైన పచ్చయు చత్తారో మహాభూత అన్యమన్య నిశ్చయ పచ్చయైన పచ్చయు ఓకంతిక్షణే నామరూపం అన్యమన్య నిశ్చయ పచ్చయైన పచ్చయు చిత్తచేతసిక ధమ్మ చిత్తసముత్థానాన రూపాన నిశ్చయ పచ్చయైన పచ్చయు మహాభూత ఉపాదారూపాన నిశ్చయ పచ్చయైన పచ్చయు చక్కాయతన చగ్గు విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు సూతాయతన సూత విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు ఘానాయతన ఘాన విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు జివ్వాయతన జివ్వా విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు కాయాయతన కాయ విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు యంగరూపంగ నిస్సాయ మనోధాతుచే మనోవిన్యాన ధాతుచే వత్తంతి తంగరూపంగ మనోధాతుయాచే మనోవిన్యాన ధాతుయాచే తం సంపయుక్తకానంచ ధమ్మానం నిశ్చయ పచ్చయైన పచ్చయు ఉపనిశ్చయ పచ్చయోతి పురిమా పురిమా కుశలా ధమ్మ పజ్జిమానం పజ్జిమానం కుశలానం ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా కుశలా ధమ్మ పజ్జిమానం పజ్జిమానం ఏకుశలానం ధమ్మానం కేసంచి ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా కుశలా ధమ్మ పజ్జిమానం పజ్జిమానం వ్యాగతానం ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా ఏకుశలా ధమ్మ పజ్జిమానం పజ్జిమానం ఏకుశలానం ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా ఏకుశలా ధమ్మ పజ్జిమానం పజ్జిమానం కుశలానం ధమ్మానం కేసంచి ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమా ఏకుశలా ధమ్మ పజ్జిమానం పజ్జిమానం వ్యాగతానం ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమాయ వ్యాగత ధమ్మ పజ్జిమానం పజ్జిమానం వ్యాగతానం ధమ్మానం ఉపనిశ్చయ పచ్చయైన పచ్చయు పురిమా పురిమాయ వ్యాగత ధమ్మ పజ్జిమానం పజ్జిమానం కుశలానం ధమ్మానం ఉపనిశ్చయ పజ్జయైన పజ్జయు పురిమా పురిమాయ వ్యాగత ధమ్మ పజ్జిమానం పజ్జిమానం ఏకుశలానం ధమ్మానం ఉపనిశ్చయ పజ్జయైన పజ్జయు ఉతూ భోజనంపి ఉపనిశ్చయ పజ్జయైన పజ్జయు పొగ్గలోపి ఉపనిశ్చయ పజ్జయైన పజ్జయు సేనాసనంపి ఉపనిశ్చయ పజ్జయైన పజ్జయు పురే జాత పజ్జయోతి చగ్గాయతన చగ్గు విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం పురే జాత పజ్జయైన పజ్జయు సూతాయతన సూత విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం పురే జాత పజ్జయైన పజ్జయు ఘానాయతన ఘాన విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం పురే జాత పచ్చయైన పచ్చయు జివ్వాయతన జివ్వా విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం పురే జాత పచ్చయైన పచ్చయు కాయాయతన కాయ విన్యాన ధాతుయ తం సంపయుక్తకానంచ ధమ్మానం పురే జాత పచ్చయైన పచ్చయు രൂപായതനങ്ങ ജഗ്ഗുവിഞ്ഞാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു സദ്ദായതനങ്ങ സൗതവിഞ്ഞാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു ഗന്ധായതനങ്ങ ഘാനവിഞ്ഞാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു രസായതനങ്ങ ജിഹ്വാവിഞ്ഞാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു ഭൂതഭായതനങ്ങ കായവിഞ്ഞാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു രൂപായതനങ്ങ സദ്ദായതനങ്ങ ഗന്ധായതനങ്ങ രസായതനങ്ങ സ്ഫൂട്ടഭായതനങ്ങ മനോധാതുയാതൻസംപയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു യങ്ങരൂപങ്ങ നിസ്സായ മനോധാതു ചേ മനോവിഞ്ഞാനധാതു ചേ വത്തന്തി തങ്ങരൂപങ്ങ മനോധാതുയാതൻസംപയുക്തകാനഞ്ച ധമ്മാനം പുരേ ജാതപച്ചയേന പച്ചയു മനോവിഞ്ഞാനധാതുയാതൻസംപയുക്തകാനഞ്ച ധമ്മാനം കിഞ്ചികാലേ പുരേ ജാതപച്ചയേന പച്ചയു കിഞ്ചികാലേ ന പുരേ ജാതപച്ചയേന പച്ചയു പച്ഛാജാതപച്ചയോതി പച്ഛാജാതാ ചിത്തചൈതസികാ ധമ്മ പുരേ ജാതസ്സ ഇമസ്സ കായസ്സ പച്ഛാജാതപച്ചയേന പച്ചയു ആസേവന പച്ചയോതി പുരിമാ പുരിമാ കുശലാ ധമ്മ പജ്ജിമാനങ്ങ പജ്ജിമാനങ്ങ കുശലാനങ്ങ ധമ്മാനങ്ങ ആസേവന പച്ചയേന പച്ചയു പുരിമാ പുരിമാ ഏ കുശലാ ധമ്മ പജ്ജിമാനങ്ങ പജ്ജിമാനങ്ങ ഏ കുശലാനങ്ങ ധമ്മാനങ്ങ ആസേവന പച്ചയേന പച്ചയു പുരിമാ പുരിമാ കിരിയാഭ്യാഗതാ ധമ്മ പജ്ജിമാനങ്ങ പജ്ജിമാനങ്ങ കിരിയാഭ്യാഗതാനങ്ങ ധമ്മാനങ്ങ ആസേവന പച്ചയേന പച്ചയു കമ്മ പച്ചയൂതി കുശല കുശലം കമ്മം വിപാകാനം ഖന്ദാനം കടത്താച്ച രൂപാനം കമ്മ പച്ചയേന പച്ചയു ചേതനാ സമ്പയുക്തകാനങ്ങ ധമ്മാനം തൻ സമുത്ഥാനാനം ച രൂപാനം കമ്മ പച്ചയേന പച്ചയു വിപാക പച്ചയൂതി വിപാകാചത്താരോ ഖന്ദാ രൂപിനോ അന്യമന്യം വിപാക പച്ചയേന പച്ചയു ആഹാര പച്ചയൂതി കബളീകാരോ ആഹാരോ ഇമസ്സ കായസ്സ ആഹാര പച്ചയേന പച്ചയു അരൂപിനോ ആഹാര സമ്പയുക്തകാനങ്ങ ധമ്മാനം തൻ സമുത്ഥാനാനം ച രൂപാനം ആഹാര പച്ചയേന പച്ചയു ഇന്ദ്രിയ പച്ചയൂതി ചക്ഷുന്ദ്രിയങ്ങ ചക്ഷുവിഞ്ഞാനധാതുയ തൻ സമ്പയുക്തകാനം ച ധമ്മാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു സൗതീന്ദ്രിയങ്ങ സൗതവിഞ്ജാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു ഘാനേന്ദ്രിയങ്ങ ഘാനവിഞ്ജാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു ജിഹ്വേന്ദ്രിയങ്ങ ജിഹ്വാവിഞ്ജാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു കായേന്ദ്രിയങ്ങ കായവിഞ്ജാനധാതുയ തൻസമ്പയുക്തകാനഞ്ച ധമ്മാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു രൂപജീവിതേന്ദ്രിയങ്ങ കടത്താ രൂപാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു അരൂപിനോ ഇന്ദ്രിയാ സമ്പയുക്തകാനങ്ങ ധമ്മാനം തൻസമുത്ഥാനാനഞ്ച രൂപാനം ഇന്ദ്രിയ പച്ചയേന പച്ചയു ധ്യാന പച്ചയൂതി ജാനങ്കാനി ജാനസമ്പയുക്തകാനങ്ങ ധമ്മാനം തൻസമുത്ഥാനാനഞ്ച രൂപാനം ജാനപച്ചയേന പച്ചയു മഗ്ഗപച്ചയൂതി മഗ്ഗങ്കാനി മഗ്ഗസമ്പയുക്തകാനങ്ങ ധമ്മാനം തൻസമുത്ഥാനാനഞ്ച രൂപാനം മഗ്ഗപച്ചയേന പച്ചയു സമ്പയുക്തപച്ചയൂതി ചത്താരോ ഖന്ദാ രൂപിനോ അന്യമന്യം സമ്പയുക്തപച്ചയേന പച്ചയു വിപ്പയുക്തപച്ചയൂതി രൂപീനോ ധമ്മ അരൂപീനങ്ങ ധമ്മാനം വിപ്പയുക്തപച്ചയേന പച്ചയു അരൂപീനോ ധമ്മ രൂപീനങ്ങ ധമ്മാനം വിപ്പയുക്തപച്ചയേന പച്ചയു അത്തിപച്ചയൂതി ചത്താരോ ഖന്ദ അരൂപിനോ അന്യമന്യം అతిపచ్చయేన పచ్చయు చత్తారు మహాభూత అన్యమన్యం అతిపచ్చయేన పచ్చయు ఊకంతిక్షణే నామరూపం అన్యమన్యం అతిపచ్చయేన పచ్చయు చిత్తచేతసికాధమ్మ చిత్తసముత్థానానగ రూపానం అతిపచ్చయేన పచ్చయు మహాభూత ఉపాదారూపానం అతిపచ్చయేన పచ్చయు చక్ఖాయతనగ చగ్గువిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు సూతాయతనగ సూతవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు ఘాణాయతనం ఘాణవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు జివ్వాయతనగ జివ్వావిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు కాయాయతనం కాయవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు రూపాయతనగ చగ్గువిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు సద్దాయతనగ సూతవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు గంధాయతనం ఘానవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు రసాయతనగ జివ్వావిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు పూటబ్బాయతనం కాయవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు రూపాయతనం సద్దాయతనం గంధాయతనం రసాయతనం పూటబ్బాయతనగ మనోధాతుయ తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు యంగరూపంగ నిస్సాయ మనోధాతుచే మనోవిన్యానధాతుచే వత్తంతి తంగరూపంగ మనోధాతుయాచే మనోవిన్యానధాతుయాచే తంసంపయుత్తకానం జధమ్మానం అతిపచ్చయేన పచ్చయు నద్ధిపచ్చయోతి సమనంతర నిరుద్ధా చిత్తచేతసికా ధమ్మ పజ్జుమన్నానం చిత్తచేతసికానం ధమ్మానం నద్ధిపచ్చయేన పచ్చయు విగతపచ్చయోతి సమనంతర విగత చిత్తచేతసికా ధమ్మ పజ్జుమన్నానం చిత్తచేతసికానం ధమ్మానం విగతపచ్చయేన పచ్చయు అవిగతపచ్చయోతి చత్తారు ఖందా ఐరూపిను అన్యమన్యం అవిగతపచ్చయేన పచ్చయు చత్తారు మహాభూత అన్యమన్యం అవిగతపచ్చయేన పచ్చయు ఊకంతిక్షణే నామరూపం అన్యమన్యం అవిగతపచ్చయేన పచ్చయు చిత్తచేతసికా ధమ్మ చిత్తసముత్థానానగ రూపానం అవిగతపచ్చయేన పచ్చయు మహాభూత ఉపాదారూపానం అవిగతపచ్చయేన పచ్చయు చక్ఖాయతనగ చగ్గువిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం అవిగతపచ్చయేన పచ్చయు సూతాయతనగ సూతవిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం అవిగతపచ్చయేన పచ్చయు ఘానాయతనం ఘానవిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం అవిగతపచ్చయేన పచ్చయు జివ్వాయతనగ జివ్వావిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం అవిగతపచ్చయేన పచ్చయు కాయాయతనం కాయవిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం అవిగతపచ్చయేన పచ్చయు రూపాయతనగ చగ్గువిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అవిగతపచ్చయేన పచ్చయు సద్దాయతనగ సూతవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అవిగతపచ్చయేన పచ్చయు గంధాయతనం ఘానవిన్యానధాతుయ తంసంపయుత్తకానం జధమ్మానం అవిగతపచ్చయేన పచ్చయు రసాయతనగ జివ్వావిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం అవిగతపచ్చయేన పచ్చయు పూటబ్బాయతనం కాయవిన్యానధాతుయ తంసంపయుత్తకానం చధమ్మానం അവിഗതപച്ചയേന പച്ചയോ രൂപായതനം സദ്ദായതനം ഗന്ധായതനം രസായതനം ഫോട്ടബ്ബായതനം മനോധാതുയാതം സംപയുത്തകാനം ച ധമ്മാനം അവിഗതപച്ചയേന പച്ചയോ യംഗരൂപം നിസ്സായ മനോധാതു ച മനോവിജ്ഞാന ധാതു ച വത്തന്തി തംഗരൂപം മനോധാതുയാ ച മനോവിജ്ഞാന ധാതുയാ ച തം സംപയുത്തകാനം ച ധമ്മാനം അവിഗതപച്ചയേന പച്ചയുത്തി ഭൂതാനി സമാഗതാനി ധമ്മാനി വായാനി വയന്തരേ തഥാഗതം ദേവമനുജിതം यहि उचित इस सेवा के पुण्य से धर्म उजागर कटे अंधेरा पाप का जन्म मन हर खेत सब का मंगल भवत सर्व मंगलं भवत सर्व मंगलं भवत सर्व सबका मंगल सबका मंगल सबका मंगल हो ये रे तेरा मंगल तेरा मंगल तेरा मंगल हो ये रे शुद्ध धर्म धरती पर जागे शुद्ध धर्म धरती पर जागे पाप पराजित हुए रे पाप तेरा हित हुए रे जनमन के दुखड़े मिट जाए जनमन के दुखड़े मिट जाए जन जन मंगल हो रे सबका मंगल सबका मंगल सबका मंगल हो तेरा मंगल हो ये रे। الجنة.